സച്ചിദാനന്ദ സ്വാമിയുടെ ഉണ്ടാകും. സച്ചിദാനന്ദ സ്വാമി ഇവിടെ ഉണ്ടോ? സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വം വളരെ ഭീകരമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. സ്വാമി ഇതൊന്നും അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വളരെ മോശമായിട്ട് ചീത്ത എന്ന് വെച്ചാ പൂർണമായ തെരുവിളിയാണ് അത്. സ്വാമി നവോത്ഥാന നായകനാകാൻ പോയി, ഇപ്പൊ മഹാവില്ലനായി ആണ് അവരവതരിപ്പിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇന്നത്തെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ശരിയായ ബോധമില്ലാതെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്തൂടെ നമ്മൾ കാണേണ്ടി വരും. പരസ്യമായി ചാനലുകളൊക്കെ ചെന്തിരുന്ന് പറയുമ്പോൾ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം പോലെ ഒരു രക്ഷയും. ഇന്നിപ്പോ ആരും പരസ്യമായിട്ട് വന്ന് റോഡിൽ വന്ന് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാലിപ്പോ ഒന്ന് സനാതന ഗ്രൂപ്പ്, അപ്പൊ ഈ സന്യാസിമാര് ആശ്രമങ്ങള് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളല്ല, സനാതന ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നോണം അവരുടെ ജിഹുവകളായി പ്രവർത്തിക്കണമെന്നാണ് അവരുടെ ഒരു ധാരണ. നമ്മുടെ അച്യുതാനന്ദപുരിയൊക്കെ പോലെ. കാരണം സനാതനധർമ്മത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ ഈ സന്യാസിമാരെയും സന്യാസത്തെയും ആത്മീയരെയൊക്കെ സംരക്ഷിക്കുന്ന അവരാണ് സനാതന ഗ്രൂപ്പാണ്. അപ്പൊ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ അഭിപ്രായങ്ങളെ പറയാവുന്നതാണ്. അപ്പൊ അതിനെതിരായ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ കൊടുക്കുന്ന ഒരു ലേബലാണ് ഇടത് ജിഹാദ്. ഇടത് ജിഹാദ് എന്നൊരു ലേബൽ അവർ മനഃപൂർവ്വം കൊടുക്കുന്നതാണ്. ആരും അറിയാതെ ചെയ്യുന്നതല്ല. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനോട് ചേരാത്ത എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരെന്ത് പറയും? ഇത് ഇടത് ജിഹാദിയാണെന്ന്. ഇടത് ജിഹാദി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനും തീവ്ര ഇടതുപക്ഷത്തിനും കൂടെ കൂട്ടിക്കെട്ടുന്നതാണ്. അപ്പൊ ഇവരൊക്കെ അതിന്റെ വക്താക്കളാണെന്നാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പറയുന്നില്ല, ഇടത് ജിഹാദിയുടെ ആശയം തന്നെ അവർ പറയട്ടു. അതവർക്ക് അബദ്ധം പറ്റി പറയുന്നതല്ല. അങ്ങനെ അവർക്ക് പറയാൻ പറ്റും. കാരണം അവർ പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് നിലപാടേ ഉള്ളൂ. ഒന്നുകിൽ സനാതനി സനാതന ഗ്രൂപ്പിനോട് നിങ്ങൾ ചേർന്നിരിക്കുക, അല്ലെങ്കിൽ ഇടത് ജിഹാദ്. അത് അവര് തന്നെ തീരുമാനിക്കുന്നതാണ്. അവരോട് യോജിക്കാതിരുന്നാലും അവർ പറയുന്നതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം പറഞ്ഞാലോ, അവരെ എതിർത്താലോ, എല്ലാം ഇടത് ജിഹാദിയാണ്. അപ്പോ അവർക്കാണെങ്കിൽ എന്തുകൊണ്ട്? വളരെ ശക്തമായ സൈബർ വിങ് ഉണ്ട് ആക്രമണം നടത്താനും. യാദൃശ്യമായി സംഭവിക്കുന്നുണ്ട്. ഈ കടന്നൽക്കൂട് പോലെ തലമുറകൾക്ക് മുമ്പിലുള്ള ചീത്ത വിളിക്കുന്നത്. സച്ചിദാനന്ദ എന്ത് ചീത്ത വിളിക്കും? ഇത് അവരുടെ ഒരു ഗ്രൂപ്പാണ്, പല ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അതിലൂടെ അവരിങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോ മറുവശത്ത് സച്ചിദാനന്ദ സ്വാമി പോലെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒറ്റയാനാണ്. ഇവർക്ക് സൈബർ വിങ് ഇല്ല, സൈബർ പോരാളികളില്ല. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാമിക്കെതിരായി വരുന്ന ഈ ചീത്ത വിളി സ്വാമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇടതുപക്ഷത്തിന്റെ ആരുമില്ല, സമുദായത്തിന്റെ ആരുമില്ല. ആരും തന്നെ സമുദായത്തിൽപ്പെട്ട ശാഖയിൽപ്പെട്ട ചിലരൊക്കെ പറയുന്നുണ്ട്, അയാൾ പണ്ടേ കുഴപ്പക്കാരനാണ്. ശാഖകൾക്കിടയിലൊക്കെ അയാൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ചതാണ്. ഒരു സന്യാസി എന്നുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ വളരെ മോശമായിരിക്കും. അതൊരു വിങ്ങാണ്, അങ്ങനെ ആക്രമിക്കാനുള്ളവർക്ക്. ആരും ഇവിടെ ഈ സനാതന ഗ്രൂപ്പിനെതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരും. പക്ഷെ ഇതിനെക്കുറിച്ച് ഈ സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു ബോധമില്ലെന്നായിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് സ്വാമിക്ക് ഒരു സൈബർ ഗ്രൂപ്പൊക്കെ വേണ്ടതാണ്. അതില്ല, അങ്ങനെ ഒന്നുമില്ല സ്വാമിക്ക്. സ്വാമി ചീത്ത കേൾക്കുക എന്നുള്ളതല്ല, അത് ഈ ഉൾപ്പെടുന്ന വിഷയമല്ല. യേശുദാസിനെ കയറ്റണമെന്ന് പറഞ്ഞ കാര്യമല്ല. ഗുരുവായൂർ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് സ്വാമിക്കെതിരായിട്ട് ഇത്രയും വലിയ ആക്രമണം വരാൻ. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ മുമ്പ് തന്നെ ഒരു ഗീതയെക്കുറിച്ച് പറഞ്ഞാണ്, ഇത് ഇതിന് പോകുന്നത് അപകടമാണ്. നമ്മളൊരു അഭിപ്രായം പറയുന്നതും നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു പറയുന്നതും രണ്ടും രണ്ടാണ്. അത് ആൾക്കാർ സഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ കാര്യം സ്വാമി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അഭിപ്രായം പറഞ്ഞു പോയി. ഒരു പ്രധാനമായിട്ടും അവർ ചോദിക്കുന്ന ഇതാണ്, യേശുദാസിന് വേണ്ടാത്ത കാര്യം എന്തിനു സ്വാമി പൊക്കിക്കൊണ്ടുവരും? സ്വാമിയുടെ ആവശ്യമുണ്ടോ? എന്നിട്ട് സച്ചിദാനന്ദ സ്വാമി അല്ല ചീത്ത വിളിക്കും, ശിവേര്യം ചീത്ത വിളിക്കുന്നു. ശിവേര്യം മുഴുവൻ ഇപ്പൊ ഇടത് ജുഹാദികൾ കൈയടക്കിയിരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത് എന്ന് പറഞ്ഞ് അസഭ്യവർഷം. അത് സ്വാമി പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു ആശയം സ്വാമി മുമ്പോട്ട് വെച്ചാണ് ഈ കുഴപ്പമുണ്ടാക്കി. സമൂഹത്തിന്റെ സൈക്കോളജി മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നടക്കുമ്പോൾ വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുകൂടെ ഇപ്പൊ സ്വാമി ശരിക്കും ഒരു വില്ലനായി. ഈ സ്വാമി അറിയുന്നുണ്ടോ? എനിക്കൊന്നുമില്ല സ്വാമിക്ക് ഇതൊക്കെ അറിയാം. അല്ല, ഇതൊന്നും പരിശോധിക്കില്ലല്ലോ സ്വാമി. ഇതൊന്നും അറിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ആക്രമണം. അതുകൊണ്ട് ഇത്തരം ഞാനത് പറയുന്നതാണ്. ഇത്തരം അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പരസ്യമായി പറയുമ്പോൾ ഈ വരുന്ന ആക്രമങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൂടെ വേണം. അതിനെ പ്രതിരോധിക്കാൻ തന്റെ പക്ഷത്ത് ആളുകൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ പിടിച്ചേക്കാം. എന്നാലും പ്രയാസമാണ്. ഈ സനാതന ഗ്രൂപ്പിനെന്ന് വെച്ചാൽ ഒരുപാട് ആളുണ്ട്, പണമുണ്ട്, അവരോടൊന്നും പോരടിക്കാൻ പറ്റില്ല. ഇന്ന് അതും കാണുമായിരിക്കും. പക്ഷെ അത് അതിലൊരു എന്താണ്, ഈ കുറച്ചൊരു ആത്മനിയന്ത്രണം കൂടെ വേണം. എടുക്കുന്ന വിഷയങ്ങൾ വളരെ തെരഞ്ഞ് സൂക്ഷിച്ചെടുക്കണം. അഭിപ്രായങ്ങൾ പറയുന്നത് മിതമായിട്ടായിരിക്കണം. ചെന്ന് അബദ്ധങ്ങളിൽ ചാടാൻ പാടില്ല. പരസ്യമായി പറയുമ്പോഴേ, ഇപ്പോൾ ഒരു സാധാരണ സ്വാമിയാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അത് ശിവരിമഠത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ആൾക്കാരും മഠാധിപതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇങ്ങനെ പറയുമ്പോൾ, ഗുരുവായൂർ വളയും പ്രക്ഷോഭം നടത്തുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരത് ഭയങ്കരമായിട്ട് പ്രവോക്കഡാകും. അതുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും സ്വാമിക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്ന നല്ലതാണ്. ആര് പറഞ്ഞാലും മതി, ഇത് വലിയ അപകടമാണ്. ഒരു അവര് പറയുന്നതിൽ യുക്തിയുണ്ട്. ആക്രമിക്കുന്നതിന് യേശുദാസ് വേണ്ടാന്ന് പറഞ്ഞു, സ്വാമി അതിനുവേണ്ടി ഗുരുവായൂർ വളയൂ എന്ന് പറയുന്നു. ഇതിലെന്താ അർത്ഥമുള്ളത്? അപ്പൊ സ്വാമി ഇടത് ജുഹാദിയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നവരങ്ങ് മുദ്രകുത്ത് വേണം. ആദ്യം പുള്ളിയുടെ സ്ഥിരമില്ല. ആദ്യം പുള്ളിയെത്തി ഒരുപാട് ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞിട്ട് പോയി സ്വാമിയോട് ഒരു കാര്യം ഉപദേശിക്കാറുണ്ട്. സ്വാമി ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവസാനം പറഞ്ഞു കേൾക്കില്ല. കുട്ടിയുടെ സ്ഥിരം പരിപാടിയാണ്. കുട്ടിക്കൊരു അജണ്ടയുള്ള ആളാണ്. ആ പുള്ളി തന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ആളാണ്. തന്ത്രിമാരെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന എപ്പോഴും ഈ തന്ത്രിമാരെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഐഡിയ ഉള്ളു പുള്ളി. ബാക്കിയെല്ലാം പറയുന്നത് വെറുതെയാണ്. തന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന കേൾക്കുന്നവര് ചിന്തിക്കാത്തവർക്ക് തോന്നും പുള്ളി എന്തോ ഒരു വലിയ അവതാരമായി വന്നിരിക്കുകയാണ് ഇവിടെ എല്ലാവരും യോജിപ്പിക്കാനാണ്. അതല്ല, പുള്ളിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പഴയ തന്ത്രാവകാശങ്ങളും തന്ത്രമൊക്കെ നിലനിർത്തുക. അതിന് പുള്ളി ഉപയോഗിക്കുന്ന ചില ടാറ്റിക്സുകളാണ് ഈ സച്ചിദാനന്ദ സ്വാമിയോട് കൃത്രിമമായ ബഹുമാനം കാണിക്കുന്നത്. പിന്നെ ഇവർക്കൊക്കെ ഒരു ധാരണ കൂടെ ഉണ്ട്. ഈഴവ സമുദായം മുഴുവൻ സച്ചിദാനന്ദ സ്വാമിയുടെ പിന്നിലാണ്. സച്ചിദാനന്ദ സ്വാമിക്കെതിരായി പറഞ്ഞ സ്വാമിയെ പ്രതിരോധിക്കാൻ ആളുണ്ടെന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഈ സൈബർ ലോകത്ത് വന്നിട്ട് സ്വാമിയെ ആക്രമിച്ചിട്ട് ആരും സ്വാമി സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ ആക്രമണം കൂടുകയാണ്. ഈ സ്വാമി അപ്പൊ ഒറ്റപ്പെട്ട ആളാണെന്ന് അവർ തീരുമാനിച്ചു. അത് വരും, അത് സ്വാഭാവികമായിട്ടും വരും. എങ്ങനെ അല്ല, അതിപ്പോ അങ്ങനെ അവർക്ക് ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എസ് എൻ ഡി പി എന്ന് പറയുന്ന വളരെ ശക്തമായ എസ് എൻ ഡി പി എൻ എസ് എസ് ഒക്കെ വളരെ അടിസ്ഥാനപരമായി വളരെ സുശക്തമായ സംഘടനകളാണ്. അതിനെ പൊളിക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിനെ മറികടന്ന് അതിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്ന മാർഗം സാധിക്കുന്ന കാര്യമാണ്. അതിന്റെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണ്. കേന്ദ്ര നേതൃത്വത്തിനെതിരായി ഒരു മനുഷ്യന് നീങ്ങാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു ഭയമൊന്നും കാണത്തില്ല എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഭയക്കേണ്ട അത്ര ഒരു ഇതൊന്നുമില്ല. പിന്നെ സച്ചിദാനന്ദ സ്വാമി ധ്യാനമൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടും, അതിനപ്പുറമൊന്നും സംഭവിക്കത്തില്ല. അവര് അവർക്ക് വിധേയത്വം എന്ന് പറയുന്നത് സംഘടനയോടും ഗുരുവിനോടുമാണ്. അതിനപ്പുറം സച്ചിദാനന്ദ സ്വാമി അങ്ങനെ ഒരു ഭയക്കേണ്ട ഒരാളെന്നുള്ളതൊന്നുമല്ല. പിന്നെ എന്താണ്, ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി കൂടുതൽ ഷൈൻ ചെയ്യുമ്പം സ്വാഭാവികം വരുന്ന ഒരു അസൂയുണ്ടല്ലോ മനുഷ്യന്. ഒരാൾ ഉയർന്ന് വരുമ്പം വേറൊരാൾക്കൊരു അസൂയ വരുമല്ലോ. ആ ഒരു അസൂയ കാണും, അത് കാണും. അല്ല, സംഘടനയില്ലെന്നും സച്ചിദാനന്ദ സ്വാമിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും കഴിയത്തില്ല. അപ്പോ സംഘടനയുടെ ഏറ്റവും ഉന്നതനായാലും ശരി, നാളെ നീ ഒന്നുമല്ലെന്ന് പറഞ്ഞാൽ അല്ല, ഇത്രയേ ഉള്ളൂ. അതൊക്കെ വെള്ളപ്പള്ളിയുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്, അതിനാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ്, കാരണം ഇതൊക്കെ പഴയ പണ്ടത്തെ നിയമങ്ങളനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനകളാണ്, ആർക്കും അത് കയറി. എൻ എസ് എസ് അതുപോലെ തന്നെയാണ്. ഇവിടെ സുമാരനായർക്കെതിരായിട്ട് ആരെങ്കിലും ഒരു വായു തുറന്ന പിറ്റേ ദിവസം സംഘടനയില്ല. അങ്ങനെയുള്ള നിയമവ്യവസ്ഥയുള്ള സംഘടനയിൽ അവർക്കാരും പേടിക്കേണ്ട കാര്യമൊന്നും എല്ലാം അത് നേതൃത്വം ആരോ അവരെ കയ്യിരിക്കും. അല്ലെങ്കിൽ ആ നേതൃത്വത്തെ മറിച്ചിടാൻ കഴിവുള്ളവർ സംഘടനയ്ക്ക് അകത്തുണ്ടാവും, പുറത്തുനിന്ന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ കാര്യമില്ല. സച്ചിദാനന്ദ സ്വാമിക്ക് ഈ പറയുന്ന ഗുരുവായൂർ പോയി പ്രക്ഷോഭമെന്നുള്ള ആ ഒരു ആശയം, അത് സ്വാമി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. ഇവിടുത്തെ ബോർഡ് ബോർഡൻ തന്നെ മുമ്പ് ഇരിക്കുന്നു, ചോദിച്ചു നോക്ക്. നമുക്ക് ഈ ഗുരുകുടുംബ പ്രചരണ സഭയെന്ന് പറയുന്നത് അതൊരു ഈർക്കിലി സംഘടനയാണ്. അതിനകത്ത് എന്താണ്, ജനങ്ങളൊന്നുമില്ല, കുറച്ചു പേരുണ്ട്. അവര് വളരെ കുറച്ചാളല്ലേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു ചലനം, ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ അവർക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ മറ്റൊന്ന്, കൂടുതലൊരു എസ് എൻ ഡി പി എന്നൊക്കെ പിണങ്ങിപ്പോയവരാണ്. അപ്പൊ എസ് എൻ ഡി പി അവരെയൊന്നും ഒരിക്കലും അംഗീകരിക്കത്തില്ല ഗുരുധർമ്മ പറഞ്ഞ സമയം. പിന്നെ ഇവർക്കെന്താ, ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയവരല്ലോ. ഇവർ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? ആരാ കേൾക്കുന്നു? ആ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തവരാണ്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിന് സമുദായത്തിൽ യാതൊരു ബലയും കിട്ടത്തില്ല, ഒരു അംഗീകാരം കിട്ടത്തില്ല. അതുകൊണ്ട് സഭ കൊണ്ടെന്തെങ്കിലും കാര്യം സാധിക്കാൻ അതിനെ കുറിച്ച് ആളുണ്ടെന്ന് വിചാരിച്ച് ഒന്നും നടക്കുന്ന കാര്യമാണ്. അതിന് എതിരായ ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ കാണത്തുള്ളൂ. അതുകൊണ്ട് ആ നിലയ്ക്കൊന്നും സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു സപ്പോർട്ടും കിട്ടത്തില്ല. സ്വാമി ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയും ആൾക്കാർ ചീത്ത കേൾക്കുകയും ചെയ്യുന്നു. ഒരു പരിധിക്കപ്പുറം സ്വാമിക്ക് നീങ്ങാൻ പറ്റത്തില്ല. ഒരഭിപ്രായമൊക്കെ പറയുക, അതും യേശുദാസിന്റെ വിഷയം സ്വാമികൾ പറഞ്ഞ അനവസരത്തിലാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. യേശുദാസ് വന്നിട്ട് എനിക്ക് അവിടെ കയറണമെന്നും പറഞ്ഞ് യേശുദാസ് നിൽക്കുന്നില്ല. ഗുരുവായൂർ ദേവസ്വം യേശുദാസിനെ കയറ്റണമെന്നും പറയുന്നില്ല. രണ്ടും ഇല്ലാത്തടത്താണ് സ്വാമി എന്നിട്ട് പറയുന്നത് ഗുരുവായൂർ വളയൂർ. അപ്പോൾ ആൾക്കാർ പറയുന്ന എന്താണ്, അപ്പൊ ഇത് ഇടത് ജുഹാദി ഐഡിയാണ് എന്നവരങ്ങ് വിധിക്കുകയാണ് ആര്, സനാതന ഗ്രൂപ്പ്. അതിന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇതാത് പറഞ്ഞല്ലോ കയറണ്ടെന്ന്. യേശുദാസ് പരസ്യമായും പറഞ്ഞാണ് എനിക്ക് കയറണ്ടെന്ന്. പിന്നെ സച്ചിദാനന്ദ സ്വാമിക്ക് എന്താ കയറ്റണമെന്ന് ഇത്ര നിർബന്ധം? എന്താ ഇത്? എന്നിട്ട് ഈ ചീത്ത മുഴുവൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇവര് അഭിപ്രായം പറയാം. ശരി, ഞാനൊരു ദിവസം പറഞ്ഞു, സ്വാമി ചാനലുകളിൽ ചെന്നിരുന്നിട്ട് ഈ കൂട്ടിയടിക്കും. ചാനൽ ചർച്ചയെന്ന് വെച്ചാൽ ഒരു കൂട്ടിയടിപ്പാണ്. ഇവനെ കൊണ്ട് അവനെ അടിപ്പിക്കുക, ഇവനെടുത്ത് മറ്റവനെ അടിക്കുക, അവനെടുത്ത് ഇവനെ അടിക്കുക. ഇതാണ് യാങ്കർ എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാമിയെ എടുത്ത് മറ്റവനെ അടിക്കുക, അവനെടുത്ത് സ്വാമിയെ അടിക്കുക, ഇതാണ് ചെയ്യുന്നത്. സ്വാമി എന്തിനാണ് അതിനെ പോയി ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചൊരു ദിവസം സ്വാമിക്കത് അഭിപ്രായം പറയണമെങ്കിൽ സ്വാമി ഒരു പത്രസമ്മേളനം നടത്തി പറയണം. പറഞ്ഞല്ല, ഞാൻ അവിടെ ഇരിക്കത്തില്ല, എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചോദിച്ചിട്ട് ഇങ്ങ് പോരത്തേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയല്ല, സ്വാമി അതി കൂട്ടായി ഇരിക്കുകയാണ് ചർച്ച തീരുന്നു. ഫുൾ സമയം പോയിരുന്നിട്ട് ഇവര് പറയുന്ന ഇതെല്ലാം കേൾക്കും. എന്നിട്ട് ഇവര് ഈ പറയുന്ന കുരുക്കി സ്വാമി പോയി വീഴും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് സ്വാമിയെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യം. സ്വാമിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അഭിപ്രായം പറയാം. അതിനപ്പുറം ഇവരോടൊക്കെ എതിരിടുന്നതിനുള്ള പിന്തുണയൊന്നും സ്വാമിക്കില്ല. ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇതിന് പോയിട്ട് എന്താ കാര്യം? ഞാൻ തന്നെ ഈ പറയുന്നത് ഞാൻ പറയാറില്ല. ഈ ക്ലാസ്സുകളൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഞാനൊരു ഒറ്റയാനാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ശരിയായ രീതിയിൽ ഈ സനാതനികൾക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതിന് ഓരോരോ എന്ത് ചെയ്യും, എന്റെ തന്തയ്ക്ക് വിളിക്കും, ഇത് ഞാനെന്നാ കേൾക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്നും പുറത്തു വിടരുത്. കാരണം പരസ്യമായി ഒറ്റയ്ക്ക് ഒരാൾ പോയി അവരോട് നേരിടാനൊന്നും പറ്റത്തില്ല, അഭിപ്രായം പറയാനും പറ്റത്തില്ല. പിന്നെ സംഘടനകളുണ്ട്, ഇപ്പോൾ പാർട്ടിക്കാരൊക്കെ നിന്ന് എന്തും പറയും, കാരണം അവരുടെ പിന്നിലാളുണ്ട്, അവരാക്രമിച്ചാൽ പ്രതിരോധിക്കാൻ ആളുണ്ട്, ഒന്ന് വിളിച്ചാൽ തിരിച്ച് വിളിക്കും. ഒരു വ്യക്തിക്ക് അതൊന്നും സാധിക്കുന്ന കാര്യമില്ല. പിന്നെ നമ്മള് എന്താണ്, നമുക്കെന്തെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വിവാദ വിഷയമാകാൻ പാടില്ല. അയാൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വിവാദത്തിന്റെ ഭാഗത്ത് നിൽക്കാനേ പാടില്ല. അപ്പോ വിവാദത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുവരും, അവിടെ ഈ ബഹിഷ്കരണം വരും, ഒരു കൂട്ടർ ബഹിഷ്കരിക്കും. അപ്പൊ എല്ലാവരുമായിട്ടും ഒരുപോലെ ഒരുപോലെ സഹകരിച്ച് ഒരു കാര്യവും ചെയ്യാൻ വയ്യാതെ വരും. അപ്പോ വിവാദ പുരുഷനായി നമ്മൾ സമൂഹത്തിൽ നിന്നാൽ നമ്മൾക്കെന്നും അങ്ങനെ വിവാദ പുരുഷനായി നിൽക്കാനും പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ വിവാദമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും പ്രബലമായ രാഷ്ട്രീയത്തിന്റെയോ ഇതിന്റെയൊക്കെ കൂടെ നിൽക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടുണ്ടല്ലോ. ഇപ്പോ നരേന്ദ്രമോദി എന്തെല്ലാം വിവാദപരമായ കാര്യങ്ങളിൽ പുള്ളിപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പുള്ളിക്ക് സപ്പോർട്ടുണ്ട്, പുള്ളിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, കൂടെ ആളുണ്ട്, എന്ത് വിവാദം വന്നാലും ശരി പുള്ളിക്ക് അതിനേക്ക് അതിജീവിക്കാൻ പറ്റും. പിണറായി വിജയൻ എന്തെല്ലാം വിവാദപരമായ കാര്യങ്ങൾ പുള്ളി പറയുന്നു, പുള്ളിയെ അത് ബാധിക്കുന്നുണ്ട്, അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള സംഘടനാ ശേഷിയും സൈബർ വിങ്ങും എല്ലാം അവരുടെ കൂട്ടത്തിലുണ്ട്, സമ്പത്തും ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതിനെ നേരിടാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു വിവാദത്തിനും തലവയ്ക്കാതെ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ബഹിഷ്കരണം പല ഭാഗത്തു നിന്നും ഉണ്ടാകും, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വയ്യാതെ. അതുകൊണ്ട് പരസ്യമായി നമ്മൾ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ഗുരു കൊണ്ട് പ്രസംഗിക്കാൻ ആൾക്കാരെ പറഞ്ഞുകൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ജനങ്ങളുടെ മനസ്സിൽ വിക്ഷോഭം ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കരുത്, അത് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന് ഓരോ കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലെ വിക്ഷോഭം വരത്തക്ക രീതിയിൽ പറഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ പറയുന്ന ആരും കേൾക്കത്തുമില്ല, നമ്മൾ പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്നവരുടെ ഒരു സമൂഹത്തിലെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ വിക്ഷോഭം ഉണ്ടായാൽ നമ്മൾ പറയുന്നതിന് അവർ ശ്രദ്ധിക്കും, പിന്നെ അവിടെ പറയുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പത്ത് പേരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അവിടെ പറയാം, ഇല്ലെങ്കിൽ പിന്നെ എത്ര നല്ല ആശയമാണെങ്കിലും ശരി നമ്മൾ അവിടെ പറഞ്ഞിട്ട് പറയുന്നോണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല, പിന്നെ പറയുന്നോണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടാകും, പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. അതൊക്കെ പിന്നെ അതിന് പ്രയോജനമൊന്നും ഇത് ഗുരു കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആൾക്കോ ഒരു എന്താണ് നായകനാകാൻ പോയി, ഇപ്പൊ പ്രതി നായകന്റെ റോളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിലാണെങ്കിൽ സംസാരിക്കും വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശിവഗിരിയിൽ ഒരു സൈബർ വിങ് ഒക്കെ ഉണ്ടാക്കി കൂടാ? സ്വാമിമാർക്കെന്താ, സ്വാമിമാർക്ക് അതിനുള്ള സാങ്കേതിക പരിജ്ഞാനമോ മറ്റു തരത്തിലുള്ള ശേഷികളോ ഒന്നും ഇല്ലാത്തവരല്ലേ? സ്വാമിമാരെന്തിനോ അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് നോക്കാൻ അറിയാം, ഇൻസ്റ്റഗ്രാമിൽ റീല് കാണും, അതിനപ്പുറം അവരെ കൊണ്ട് എന്ത് സാധിക്കും? അതല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇല്ലേ, അവരൊരു വിങ് വേണം, ഒരു സൈബർ വിങ്. അവരെ പിറകെ എടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് ഇന്നത്തെ കാലത്ത് അതാണ് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ചാൽ അവര് പ്രതിരോധിക്കും. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നതാണ്. അത് ഇവരീ ചെയ്യുന്നവരൊക്കെ ഫേക്ക് ഐഡിയ ഉപയോഗിക്കുന്നു. അത് ആരാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. മനസ്സിലായ അവന്മാരത് ഇറങ്ങണ്ട, അത് ശരിയാണ്. അവന്മാരുടെ സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ആക്രമിക്കുന്നവരാരും സ്വന്തം അഡ്രസ്സിലല്ല, അവര് ഫേക്ക് ഐഡികളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആക്രമിക്കും. ചിലപ്പോ ഈ സ്വാമിയുടെ കൂടെ ഇരിക്കുന്നവനായിരിക്കും, സ്വാമിയുടെ ആഫീസിൽ ഇരിക്കുന്നവനായിരിക്കും ചിലപ്പോ ചെയ്യുന്നത്. അതുപോലും അറിയാൻ പറ്റത്തില്ല, നമുക്കറിയാനൊരു വഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ സംഗതികളൊക്കെ ആകെ അത് മാറിപ്പോയി. ഇന്നത്തെ ആക്രമണം പ്രത്യാക്രമണമൊക്കെ അതിന്റെ ഫീൽഡ് മാറിപ്പോയി. പണ്ട് കരയുദ്ധം, ആകാശയുദ്ധം, നാവിക യുദ്ധമൊക്കെയാണ്. ഇന്നതല്ല, ഇന്ന് സൈബർ യുദ്ധമാണ് നടക്കുന്നത്. മൂന്നിനും പെടാത്തതാണ്. സ്വാമിക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവം. സ്വാമി അത് അറിയുന്നില്ല എന്നുള്ളതാണ് സ്വാമി ഭാഗ്യവാൻ എന്നേ പറയാൻ പറ്റും. ഇത് കുറെ മുമ്പ് ഞാൻ പറഞ്ഞാണ്, ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴേ ഞാൻ പറഞ്ഞാണിത് കുഴപ്പമായി തീരും. ഇപ്പൊ അത് അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. കണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ്. നമ്മളെന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? നിങ്ങളും നിർത്തിയോ? ഞാൻ ക്ലാസ് തുടങ്ങാൻ പോയേ. എന്തായാലും നിർത്തിയെങ്കിലും ഇരുന്നോട്ടെ. എന്തായാലും നിർത്തിയില്ലേ ഇനിയിപ്പോ സമയം ക്ലാസ്. ഞാൻ ക്ലാസ് തുടങ്ങാനായിട്ട് ആ വിഷയം മാറ്റി വെച്ചിട്ട് എല്ലാരും സൈബർ ആക്രമണത്തിലായിപ്പോയി. അപ്പോ ഇതിന് എന്താണോ ഇവിടെ ശരിക്കുള്ള ആത്മാശ്രയ ദോഷം വരണമെങ്കിൽ അത് സത്തിൽ, രണ്ടാമതൊരു സത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാശ്രയ ദോഷം വരുത്തും. മറിച്ച് ഏകസ്യ ഒന്നിന് സത്തയുണ്ടെങ്കിൽ മറ്റൊന്നിന് സത്യം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ആത്മാശ്രയ ദോഷം വരത്തില്ല. മനസ്സിലായോ? ഈ ദർശനമാനിയിൽ ആദ്യത്തെ രണ്ട് വരി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആത്മാശ്രയ ദോഷം വരത്തില്ല. ഇപ്പൊ പറയുന്നു മേശയ്ക്ക് സത്യമുണ്ട്. മേശയ്ക്ക് സത്യമുണ്ടെങ്കിൽ പുസ്തകത്തിന് എങ്ങനെ സത്യം വരും എന്ന് ചോദിച്ചാൽ ആത്മാശ്രയ ദോഷം വരത്തില്ല. ഏകസീവ സത്ത അസ്ഥി ചെയ്ത അന്യ അസൗക്കോ വിദ്യത ഏകമെന്നുള്ളതുകൊണ്ട് മേശയെടുക്കുക. മേശയ്ക്ക് സത്തയുണ്ടെങ്കിൽ അന്യം എന്ന് വെച്ചാൽ പുസ്തകം, അതിനെങ്ങനെ സത്ത വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാശ്രയ ദോഷമില്ല. എന്തുകൊണ്ട്? ഒന്നിട്ട് സത്തയിരുന്ന വേറെ ഒന്നും ഇരിക്കാം. അപ്പൊ ഈ അവസാനം പറയുന്ന ആത്മാശ്രയ ദോഷം എന്ന് പറയുന്നത് ശരിയാവണമെങ്കിൽ മനനമാലയിലെ പാഠം തന്നെ വേണം എന്നാണ്. അവിടെ എന്താ പറയുന്നത്? സത്ത ഏകാ ഏവ എന്നാണ്. മന്നമാലയുടെ പാഠം എങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത്? സത്ത ഏകാ ഏവ അതിനാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സത്ത ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു സത്തയ്ക്ക് വഴിയില്ലല്ലോ. സത്ത ഏക ഏവ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏവ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിക്കുന്നു, വേറെ ഇല്ല. ഒരു സത്തയേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്ത ഏക ഏവ, പിന്നെ അന്യ അസൗപ്പ വിദ്യത, അന്യ അസൗ വിദ്യത വർത്തത. അന്യമായ ഒരു സത്തയുണ്ടെങ്കിൽ അതെവിടെ ഇരിക്കും എന്നാണ്. അപ്പൊ സത്ത ഒന്നേ ഉള്ളുവെങ്കിൽ അന്യമായൊരു സത്ത ഉണ്ടാകത്തില്ല, അതിനൊരിടത്തും ഇരിക്കാനും പറ്റത്തില്ല. അതാണ് അതിന്റെ അർത്ഥം. സത്ത ഒന്നേ ഉള്ളൂന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു സത്ത കാണത്തില്ല, അങ്ങനെ ഒരു സത്തയ്ക്ക് ഒരിടത്ത് ഇരിക്കാനും കഴിയത്തിൽ. അതെവിടെ ഇരിക്കും എന്നാണ്. കാന്നുച്ച പുത്ര എവിടെ എന്നാണ്. പക്ഷെ ഒന്നിന് സത്തയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന് സത്ത വരാം. ഇവിടെ പലതുണ്ടല്ലോ. മേശയുണ്ട്, പുസ്തകമുണ്ട്, മേശയ്ക്ക് സത്തയുണ്ട്. അങ്ങനെ വരാം. പക്ഷെ സത്ത ഒന്നേ ഉള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്ത രണ്ടാമതൊരു സത്തയില്ല, സത്തയ്ക്ക് വേറെടുത്ത് ഇരിക്കാനും പറ്റില്ല. പിന്നെ രണ്ടാമതൊരു സത്ത അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ സത്ത സത്തയിലിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടെന്നൊന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ സത്ത സത്തയിൽ ഇരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാശ്രയ ദോഷം വരും. അതാണ് സത്ത ഒന്നേ ഉള്ളൂ എങ്കിൽ ആത്മാശ്രയ ദോഷം വരും. സത്ത ഒന്നേ ഉള്ളൂ എങ്കിൽ മറ്റൊരു സത്യം അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സത്ത സത്തയിൽ ഇരിക്കത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല. അതാണ് ആത്മാശ്രയ ദോഷം. അവിടെയാണ് വരുന്നത്. രണ്ട് വസ്തുക്കളിൽ സത്തയിരിക്കുന്നതുകൊണ്ട് ആത്മാശ്രയ ദോഷം വരത്തില്ല. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് സത്തയിരുന്നുകൊണ്ടും ആത്മാശ്രയ ദോഷം വരത്തില്ല. ഒന്നിൽ കൂടുതൽ സത്യമുള്ളതുകൊണ്ടും ആത്മാശ്രയ ദോഷം വരത്തില്ല. പക്ഷെ ഒരു സത്തയെ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സത്യമാണ് ബ്രഹ്മമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു സത്യ ഒരിടത്തും പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അദ്വൈതികൾ പറയുന്നത് ഏകം സത്ത്. സത്ത ഒന്നേ ഉള്ളൂ. സത്ത് സത്ത സത്തെന്ന് സാറിന് പറയുന്നത് പൊതുവെ ഉപയോഗിക്കുന്നത് എന്താണ്? സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മ. സത്തെന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നു. വിശേഷണമായിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? സത്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ വിശേഷണമാകുന്നുണ്ട്, രണ്ടാവുന്നില്ല. സത് ബ്രഹ്മ എന്ന് പറഞ്ഞ സത്ത് ബ്രഹ്മം തന്നെ. സത്തെന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തല്ലുപ്രത്യം വരും സ്വാർത്ഥത്തിൽ. സദേവ സത്ത, സത്ത് തന്നെയാണ് എന്ത്? സത്ത. അപ്പോ സത്ത് ബ്രഹ്മ എന്ന് പറഞ്ഞാലും സത്താ ബ്രഹ്മ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, അദ്വൈതത്തിൽ, മറ്റുള്ളടത്തല്ല, അദ്വൈതികളെ സംബന്ധിച്ച് മാത്രം. അപ്പൊ സത്ത് ബ്രഹ്മം എന്ന് പറയുന്നതും സത്ത ബ്രഹ്മം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ. പിന്നെ ശരിക്കും അത് ബ്രഹ്മത്തിന്റെ വിശേഷണമായിട്ട് വരുമ്പോൾ സത്വം എന്ന് പറയണം ഭാഷ അനുസരിച്ച്. സത്ത എന്നുള്ള പറയുന്നത്, പക്ഷെ സത്താ ശബ്ദം എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാ ദാർശനികന്മാരും ഉപയോഗിക്കുന്ന പ്രചാരമുള്ളത് സത്ത എന്ന് പറയുന്ന ശബ്ദമാണ്, സത്വം എന്നുള്ളതല്ല. അതുകൊണ്ടാണ് സത്ത എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. സത്ത് തന്നെയാണ്, സത്വം തന്നെയാണ്. സത്വം, സത്ത, സത്ത് മൂന്നും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് അദ്വൈതത്തിൽ ബ്രഹ്മത്തിന്റെ വിശേഷണം. അസ്ഥ്യസ്ഥ്യ ഒന്നിലോ സകലോപരി നിൽപ്പതെന്നേ സത്യം എന്ന് പറഞ്ഞെടുത്ത് ഈ സത്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്വൈതത്തിൽ രണ്ടാമതൊന്നിനെ അംഗീകരിക്കാത്തോണ്ട് രണ്ടാമതൊന്നില്ല, രണ്ടാമതൊന്നിന് സത്യം ഇരിക്കത്തുമില്ല, അവിടെ അസംഭവ ദോഷം വരും. രണ്ടാമതൊന്നില്ലല്ലോ, ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നില്ല. രണ്ടാമതൊന്നില്ലെങ്കിൽ എന്ത് വരും? പിന്നെ സത്ത അവിടെ ഇല്ലായ്മ എന്ന് പറയുന്നത്, ഇല്ല എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സത്തയുടെ നിഷേധത്തെയാണ് പറയുന്നത്. ഇല്ല എന്ന് പറയും അഭാവത്തെ അല്ല. ഇല്ല എന്ന് പറയുന്ന സാറിന്റെ അർത്ഥം എന്താണ്? അഭാവമാണ്. ഇവിടെ അസത്ത് എന്ന് പറയുന്നത് അഭാവത്തെ അല്ല, എല്ലാ തരത്തിലുള്ള സത്തയുടെ ശൂന്യത. സാറിന് ശൂന്യം എന്ന് പറയും വാക്കുപോയി ശൂന്യം. ഹിന്ദിയിൽ ശൂന്യം എന്ന് പറഞ്ഞാൽ സീറോ എന്നാണ്. ശൂന്യം സീറോയ്ക്ക് അവിടെ പൂജ്യത്തിന് ശൂന്യം എന്നാണ് പറയും ഹിന്ദി ഭാഷയിൽ. അപ്പോ ഇവിടെ ദർശനത്തിൽ ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാവം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്ത്, അസത്ത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ശൂന്യം. ശൂന്യം എന്ന് പറഞ്ഞാൽ സത്താ ശൂന്യം എന്നാണ്. സത്തയുടെ ശൂന്യതയാണ് പറയുന്നത് അസത്ത് എന്ന് പറയുന്നത്. സത്താശൂന്യത എന്ന് പറയുന്നതിന് ഭാഷയിൽ ഇതിനെ വികല്പം എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് ഒരർത്ഥമില്ല. ആ പറയുന്നതിന് അർത്ഥമില്ലാതെ ശബ്ദം പ്രയോഗിക്കുന്നതാണ് സത്താശൂന്യം എന്ന് പറയുന്നത്. കാര്യം എന്തുകൊണ്ട്? അദ്വൈതകൾ പറയുന്നതും എന്താണ്? ഈ സത്ത എന്ന് പറയുന്നത് ബോധത്തെ തന്നെയാണ്. സാറിന് പറയുന്നത് ബോധത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഈ ഉമ്മ. നമ്മൾ അറിയുന്നു, നമ്മുടെ അറിവ് സൃഷ്ടിക്കുന്നതാണ് ഉമ്മ എന്നാണ് സാറിന് പറഞ്ഞുവരുന്നത്. അദ്വൈതികളെല്ലാം എല്ലാം പറഞ്ഞുവരുന്നു ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു. അറിയുമ്പോൾ എന്റെ അറിവ് ഈ പുസ്തകത്തിൽ ഉമ്മ അസ്തിത്വം അതിനെ സൃഷ്ടിക്കുന്നു. അതിന്റെ അറിവ് വസ്തുവിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിനപ്പുറം ഉണ്മയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അദ്വൈതി പറയുന്നത് എന്താണ്? ആ അറിവ് തന്നെയാണ് അസ്തിത്വം. അറിവ് അസ്തിത്വം രണ്ടല്ല. അറിവും അസ്തിത്വവും ഒന്നായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, അറിയാം ഇതിന് അസ്തിത്വം ഉണ്ടാകുന്ന നമുക്കറിയാൻ പറ്റും. അസ്തിത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്താശൂന്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥബോധം വസ്തുബോധം ഉണ്ടാകത്തില്ല. അതിനാണ് വികല്പം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശബ്ദം കൊണ്ടങ്ങനെ പറയാവുന്നേ ഉള്ളൂ, ആ പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പൊ ഈനാം പേച്ചി എന്ന് പറയുന്നു, അപ്പോ ആ പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അങ്ങനെ ഒരു വസ്തു ഒരു ജീവിയില്ല, ഒരു ശബ്ദം പ്രയോഗിക്കും. ഈനാം പേച്ചി, യക്ഷി, മാടൻ, ഇതൊക്കെ എന്താണ്? കേവലം ശബ്ദം മാത്രമാണ്. പക്ഷെ പലരും ധരിക്കും അതിനെന്തോ ഒരർത്ഥമുണ്ട്, ഒരു വസ്തു ഉണ്ടെന്ന്. അങ്ങനെ ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ അത് ആൾക്കാരുടെ മനസ്സിലാണ് ഇരിക്കുന്നത്, ചില ഭാവനകളാണ്. പക്ഷെ സത്താശൂന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാവനയും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അതിന് വികല്പം എന്ന് പറയുന്നത്. ഒന്നും ഒരു തരത്തിലുള്ള അർത്ഥബോധം ഉണ്ടാകത്തില്ല. അവിടെ ബോധം ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. സത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ബോധം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഞാൻ പറയണം, ഇത് ഉള്ളതാണ് ഉണ്മ സത്ത, അതിനെ എന്റെ ബോധം സൃഷ്ടിക്കുന്നു ഈ വസ്തു എന്ന് പറയാം. പക്ഷെ സത്താശൂന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിന് ഒന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. വെറും ഒരു ശബ്ദം. അപ്പോ അവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണോ, കേവലം ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകും. സത്താശൂന്യം ശബ്ദത്തിൽ നിന്ന് മാറിയ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുന്നില്ല. കാരണം ഭാഷയുടെ നിയമം അനുസരിച്ച് ഇപ്പൊ പുസ്തകം എന്നുള്ള ശബ്ദത്തിന്റെ ബോധം ഉണ്ടാവണം. ശബ്ദത്തിലൂടെ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണമെങ്കിൽ പുസ്തകം എന്ന് പറയുന്ന ശബ്ദവും ആ പുസ്തകം എന്ന് പറയുന്ന വസ്തുവും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ വ്യാകരണ ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. പുസ്തകം എന്ന് പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥത്തിന്റെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ പുസ്തകം എന്ന് പറയുന്ന ശബ്ദവും അർത്ഥവും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഉണ്ടെങ്കിൽ അർത്ഥബോധം ഉണ്ടാവും. പുസ്തകം എന്ന് കേൾക്കുമ്പോൾ പുസ്തക വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാവും. ആനയെന്ന് കേട്ടാൽ ആനയുടെ ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാവും. കുതിരയെന്ന് കേട്ടാൽ അതിന്റെ ബോധം ഉണ്ടാവും. അപ്പൊ സത്താശൂന്യത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവില്ല അവിടെ. സത്താശൂന്യത, അങ്ങനെ ഒരു വസ്തു ഇല്ല. അപ്പൊ വസ്തുബോധം ഉണ്ടാവത്തില്ല. പക്ഷെ ശബ്ദം നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് എന്തേ ഉണ്ടാവും? കേവലം ശബ്ദബോധമേ ഉണ്ടാകത്തുള്ളൂ. അതിനൊരു വികല്പം എന്ന് പറയുന്നു. അപ്പോ അവിടെ അർത്ഥമേ ഇല്ല, കേവലം ഒരു വികല്പം മാത്രം. പിന്നെ അതിലെങ്ങനെ അസ്തിത്വം വരും? വരത്തില്ല. അതാണ് അസംഭവം എന്ന് പറയുന്നത്. അസ്തിത്വത്തിന് ആശ്രയിക്കാൻ അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇനി അദ്വൈതി പറയുന്നത് എന്താണ്? അസ്തിത്വം എന്ന് പറയുന്നത് ഈ വസ്തുവിനെ നമ്മൾ കാണുമ്പം ഉണ്ട് എന്ന് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്വൈതികൾ പറയുന്നത് ഈ വസ്തു എന്ന് പറയും അസ്തിത്വം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. വസ്തു അങ്ങനെയല്ല, അസ്തിത്വത്തിൽ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന. പക്ഷെ ഞാൻ പറയുന്ന എന്താണ്, പുസ്തകം ഉണ്ട് എന്ന് പറയുമ്പോൾ പുസ്തകം എന്ന് പറയുന്ന ആ ഒരു ഉപാധിയിലൂടെ നിത്യമായിരിക്കുന്ന അസ്തിത്വം പ്രകടമാകുന്നു. അസ്തിത്വം നിത്യമായിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ബ്രഹ്മമാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ ആവശ്യം എന്താണ്? പുസ്തകം എന്ന് പറയുന്നത് അസ്തിത്വത്തിന് പ്രകടമാകാനുള്ള ഒരു ഉപാധി. എങ്ങനെയാണോ തിരി വെളിച്ചത്തിന് പ്രകടമാകുന്നതിനുള്ള ഒരു ഉപാധിയാകുന്നു. വെളിച്ചം എന്ന് പറയുന്ന തേജസ് അഗ്നി, അഗ്നി എല്ലായിടത്തും ഉണ്ട്, അത് പ്രകടമാകുന്നില്ല. തിരി എണ്ണയെല്ലാം വരുമ്പോൾ എന്ന് വരുന്നു, അത് പ്രകടമാകുന്നു. അതുപോലെ സത്ത ബ്രഹ്മമാണ്, അത് സർവവ്യാപിയാണ്. അതിന് പ്രകടമാകുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് അത് പുസ്തകം. അത് ബോധത്തിന്റെ സൃഷ്ടിയല്ല. മറ്റുള്ളവർ പറയും പോലെ അദ്വൈതി പറയുന്നത് ബോധം തന്നെയാണ്. അപ്പോ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള സത്തയുടെ അഭാവമാണ്, ശൂന്യതയാണ്. അതെന്താണ് അങ്ങനെ പറയുന്നതിൽ? സത്താശൂന്യം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല, കേവലം ഒരു ശബ്ദപ്രയോഗമാണ്. അപ്പോൾ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ ധാരാളം നമ്മൾ പ്രയോഗിക്കാറുണ്ട്, ഇതെല്ലാം ഒരുപാട് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രയോഗിക്കുന്ന എല്ലാത്തിനെയാണ് പറയുന്നത് വികല്പം. ഇതൊക്കെ വികല്പമാണ്. അതുകൊണ്ട് അസത്തിൽ, അതായത് സത്താശൂന്യതയിൽ സത്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് അസംഭവമാണ്. അപ്പറയുന്നത് കേവലം ഒരു വികല്പം മാത്രമാണ്, പ്രത്യേകിച്ച് അർത്ഥവും. ഇതാണ് സത്യയെ സംബന്ധിച്ച അദ്വൈതികളുടെ നിലപാട്. അതുകൊണ്ട് ഈ പാശ്ചാത്യ തത്വചിന്തകളിലൊക്കെ പലരും പറയും എന്താണ് നമ്മുടെ എന്താണ് അസ്തിത്വം എന്ന് പറയുന്നത്? നമ്മുടെ ബോധം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് വസ്തുക്കളെ. അദ്വൈതി അങ്ങനെ പറയില്ല. അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ്. ബോധത്തിന്റെ സൃഷ്ടിയല്ല, അത് ബോധമാണ്. നമ്മുടെ വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് ബോധം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ അസ്തിത്വമില്ല. ബോധമുണ്ടെങ്കിൽ അസ്തിത്വമുണ്ട്. അതാണ് അദ്വൈതികളുടെ നിലപാട്. ബോധം തന്നെയാണ് അസ്തിത്വം. ഇപ്പൊ സത്താശൂന്യം എന്ന് പറയുന്നു. സത്താശൂന്യം അസത്ത് എന്ന് പറഞ്ഞ് സത്താശൂന്യം എന്ന് പറഞ്ഞാൽ സത്താശൂന്യം എന്ന് പറയുന്ന ശബ്ദം അതിനസ്തിത്വമുണ്ട്. അതിനർത്ഥമില്ല, അതുകൊണ്ട് ആ അർത്ഥത്തിൽ അസ്തിത്വമില്ല. അതാണ് വ്യത്യാസം. അതിന്റെ അർത്ഥമാണ് സത്താശൂന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല എന്നുവെച്ചാൽ അവിടെ അസ്തിത്വമില്ല. പക്ഷേ ഏതെങ്കിലും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ അസ്തിത്വം വരും, ഇല്ലായ്മയിലും അസ്തിത്വം വരും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇല്ല എന്നും പറയത്തില്ല, മറിച്ച് പറയുന്നത് എന്താണ്? അതൊരു വികല്പമാണ് എന്ന് പറയും. എന്നുവെച്ചാൽ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേവലം ഒരു ശബ്ദബോധം ഉണ്ടാകും, അതിനപ്പുറമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഇല്ലായ്മ അവിടെ അംഗീകരിക്കുന്നതുമല്ല. ഇല്ലായ്മ അംഗീകരിച്ചാൽ സത്ത വരും, കാരണം ഇല്ലായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ സത്ത വീണ്ടും വരുന്നു. എവിടെയാണോ നമ്മൾ ഇല്ലായ്മയെ കാണുന്നത്, ആ അധികരണത്തിന്റെ സത്ത ഇല്ലായ്മ വരും. ഇതൊക്കെ അദ്വൈതികളുടെ വാദങ്ങളാണ്. ഞാൻ പറയാൻ, ഇവിടെ ഇപ്പൊ മേശയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ പുസ്തകം ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല മേശപ്പുറത്ത്. മേശപ്പുറത്ത് എന്തുകൊണ്ട്? ഇല്ലായ്മ, ഇല്ലായ്മ ഉണ്ട്. ആ ഉണ്മ എവിടെ നിന്ന് വന്ന്? മേശയുടെ. ഇങ്ങനെ പോവുക വാദങ്ങൾ. അതുകൊണ്ട് സത്താശൂന്യത ആ പറയുന്നത് വെറും ശബ്ദത്തിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് അവിടെ സത്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് തികച്ചു അസംഭവമായ കാര്യമാണ്. ആ പറയുന്നതിന് പ്രത്യേകിച്ച് ഒരർത്ഥമില്ലെന്നർത്ഥം. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നു സത്ത, അതാണ് ബ്രഹ്മം. സത്ത മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമത് പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നും ഇല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ഒരു വികല്പം മാത്രമാണ്. അങ്ങനെ പ്രപഞ്ചം ഒരു വികല്പം മാത്രമെന്ന് പറയുന്നതിനാണ് ഇവിടെ അപവാദം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അദ്വൈതത്തിന്റെ ഏറ്റവും കടുത്ത നിലപാടാണ്. കാരണം ഇവിടെ നിഷേധിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ നിഷേധിക്കുകയാണ്. പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചത്തെ നിഷേധിക്കുമ്പോൾ ഞാൻ, എന്റെ ശരീരം, ഈ പറയുന്ന എന്റെ വാക്ക്, എന്റെ ബുദ്ധിയെല്ലാം നിഷേധിക്കും. ഞാൻ പിന്നെ ഒന്നിനെ അംഗീകരിക്കുന്നുള്ളൂ, സത്തയെ മാത്രം. അത് നമുക്കൊരു പരിധിക്കപ്പുറം അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് അവിടെ പറയുന്നത് നേതി നേതി. നിഷേധിക്കാനേ പറ്റും, പിന്നെ ശേഷിക്കുന്നതിനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അവിടെ പ്രപഞ്ചത്തെ പൂർണമായും നിഷേധിക്കുന്നു. ഈ നേതി നേതി എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ അപവാദം എന്ന് പറയുന്ന ആശയം അദ്വൈതത്തിൽ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.